പറഞ്ഞ സ്വപ്നവും പ്രാജ്ഞ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം പ്രാജ്ഞൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഒരുപോലെയാണ്. പ്രാജ്ഞൻ സർവീശ്വരനാണ്. സർവാവസ്ഥകളിലും അധിഷ്ഠാതാവായിരിക്കുന്നത് പ്രാജ്ഞൻ തന്നെ. എന്നോട് വിശേഷിച്ച് എന്താ പറയുന്നത്? ഈ സ്വപ്ന സൃഷ്ടി പ്രാജ്ഞ സൃഷ്ടിയാണെങ്കിലും വേദാദി സർഗത്തെ പോലെ അത് പരമാർത്ഥികമല്ല. നായം സർഗ പരമാർത്ഥിക സന്ധ്യാശ്രയ സർഗം, അതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത്. അത് പരമാത്മാവ് സൃഷ്ടിച്ചായിക്കോട്ടെ, പക്ഷേ വേദാദി സർഗത്തെ പോലെ അത് പരമാർത്ഥികമല്ല. അപ്പോൾ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഈ വേദാദി സർഗം, അതായത് ജാഗ്രത സൃഷ്ടി, അത് പരമാർത്ഥികമാണോ? പറയുന്ന അതും പരമാർത്ഥികമല്ല. എന്നാ വേദാദി സർഗസ്യാപി ആത്യന്തികം സത്യം, അതിന് വ്യാവഹാരികതയുള്ള അത് ആത്യന്തിക സത്യമല്ല. അതുപോലെ തന്നെ ഈ സ്വപ്നവും ആത്യന്തികമല്ല. പിന്നെ വ്യാവഹാരികത്വം ആണ് സത്യത്വം എന്ന് പറയുകയാണെങ്കിൽ സ്വപ്ന സൃഷ്ടിയിലും ഉണ്ടത്, സ്വപ്ന അനുഭവാവസ്ഥയിൽ അതും വ്യാവഹാരികമാണല്ലോ. ഇനി സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ചത് പരമാർത്ഥികം തന്നെ, അവനതിനെ പരമാർത്ഥമായിട്ട് തന്നെ അറിയുന്നു. സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ച് ഇത് വ്യാവഹാരികമാണ്, ജാഗ്രത വ്യാവഹാരികമാണ്, അല്ലെങ്കിൽ ജാഗ്രത പരം, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ച് ആ സ്വപ്നം തന്നെയാണോ ജാഗ്രത്? സ്വപ്നദൃഷ്ടാവിന്റെ ജാഗ്രത അനുഭവമാണ് സ്വപ്നം, അതുകൊണ്ട് അതിന് പാരമാർത്ഥികമായി തന്നെ കാണുന്നു. അതിന് ബാധ സംഭവിക്കണമെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് വരണം ജാഗ്രത. ഇത്രയുള്ളൂ വ്യത്യാസം. കൊണ്ട് ജാഗ്രതം അസത്യമാണോ? സ്വപ്നത്തെ അസത്യം എന്ന് ബോധിക്കുന്നതിന് ജാഗ്രത മതി. ജാഗ്രതത്തിൽ അത് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തന്നെ സ്വപ്നം അസത്യം എന്ന് ബോധ്യപ്പെടുന്നു. ജാഗ്രതയിൽ വരുമ്പോൾ സ്വപ്ന സ്മൃതി വരുന്നു. സ്വപ്നത്തിന്റെ സ്മൃതി വരുമ്പോൾ, സ്വപ്നത്തെ സ്മരിക്കുമ്പോൾ സ്വപ്നം അസത്യം എന്ന് ബോധ്യപ്പെടുന്നു. സ്മരിക്കുമ്പം തന്നെ അത് അസത്യം എന്ന് ബോധ്യപ്പെടുന്നു. ഇതുപോലെ ജാഗ്രത സ്വപ്നത്തെ അസത്യമെന്ന് ബോധിക്കുന്നതിന് അവിടെ ഗുരുവിന്റെ ഉപദേശം വേണ്ട, ശ്രുതി ആവശ്യമില്ല, പരോപദേശം കൂടാതെ തന്നെ അത് സാധിക്കും. അതിന് വിചാരത്തിന്റെ ആവശ്യമില്ല, ശ്രവണം മനനം നിധ്യാസനം ഒന്നിന്റെ ആവശ്യമില്ല. അതുപോലെ ജാഗ്രത് അസിത്വം എന്ന് ബോധിക്കുന്നതിന് വേറെ ഒരു അവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചെന്നിട്ട് ഇത് ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണോ എന്തുകൊണ്ട് ആവശ്യം കേട്ടോ? അതിന് ബാധയെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ അതിന് ബാധയെ സംഭവിക്കുകയുള്ളൂ, സ്വപ്നം പോലെ നഷ്ടമാകുന്നില്ല. സ്വപ്നം പോലെ ബാധയ്ക്ക് സ്വപ്നം പോലെ നഷ്ടമാകണമെന്നില്ലല്ലോ. ബാധ സംഭവിക്കാൻ മറ്റൊരവസ്ഥയും ആവശ്യമില്ല. ബാധ സംഭവിക്കാൻ വേണ്ടി മറ്റൊരവസ്ഥയും ആവശ്യമില്ല. അത് തന്നെ സ്വപ്നത്തിന്റെ ബാധ മറ്റൊരവസ്ഥ വേണ്ടി വരുന്നു. ഏത്? ജാഗ്രത. ജാഗ്രത്തിന്റെ ബാധയ്ക്ക് മറ്റൊരവസ്ഥയുടെ ആവശ്യമില്ല എന്നാണ്. എന്തുകൊണ്ടെന്നാണ്? അങ്ങനെ എന്ന് പറഞ്ഞാൽ ശ്രുതി കൊണ്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, ശ്രുതി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ വേറെ അവസ്ഥയിൽ പോയി മനസ്സിലായിക്കൂടി? ഇവിടെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ടോ? അത് തന്നെ, വേറൊരവസ്ഥയുടെ ആവശ്യം എന്തുകൊണ്ടില്ല എന്നാണ്. ജാഗ്രതത്തിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കാൻ നമുക്ക് ദൃഷ്ടാന്തം സ്വപ്നമുണ്ട്. ദൃഷ്ടാന്തം കൊണ്ട് ഒരു കാര്യം മനസ്സിലാവും. ദൃഷ്ടാന്തം കൊണ്ട് മാത്രം ഒരു കാര്യം മനസ്സിലാകില്ല. ദൃഷ്ടാന്തം മാത്രം കൊണ്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് സ്വപ്നം വേണ്ട. ജാഗ്രത അസത്യം എന്ന് ബോധിക്കാൻ വേറെയും ദൃഷ്ടാന്തം കൊണ്ടുണ്ടല്ലോ. അസത്യം എന്ന് ബോധിക്കാനാണെങ്കിൽ ഇതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ജാഗ്രതയിൽ തന്നെയുണ്ട് ദൃഷ്ടാന്തം. സ്വപ്നം കൂടിയേ തീരുന്നു. ജാഗ്രത അവസ്ഥയിൽ തന്നെ ബോധിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു. അതിന് പറഞ്ഞു എന്താണ്? ശ്രുതി. ശ്രുതി പോലെയുള്ള ഉപായങ്ങൾ, അതായത് ജാഗ്രതത്തിന് അസത്യം എന്ന് ബോധിക്കുന്നതിനുള്ള ഉപായങ്ങൾ, ഗുരു ഉപദേശം, ഇതെല്ലാം ജാഗ്രതയിൽ തന്നെയാണ്. അതെല്ലാം ജാഗ്രതയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അസത്യം എന്ന് ബോധിപ്പിക്കുന്നത് ആ ഉപദേശമാണ്. അപ്പോൾ കാരണങ്ങളെല്ലാം ജാഗ്രതയിൽ തന്നെ, അപ്പൊ കാര്യവും ജാഗ്രതയിൽ തന്നെ സംഭവിക്കണം. കാര്യകാരണങ്ങൾ ഒരു അധികരണത്തിൽ വരണമെന്നുള്ളതാണ് നിയമം. ഒരു അധികരണത്തിൽ കാരണവും വേറൊരു അധികരണത്തിൽ കാര്യവും സാധാരണ സംഭവിക്കാറില്ല. കാര്യകാരണങ്ങൾ ഇവിടെ ജാഗ്രത എന്ന് പറയുന്ന ഒരിടത്ത് തന്നെയാണുള്ളത്. ഗുരു എവിടെ? ജാഗ്രതയിലാണ്. അപ്പോൾ ഉപദേശത്തിൻ്റെ ഫലമായി വരുന്ന തത്വജ്ഞാനം അതാണല്ലോ ബോധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് തത്വജ്ഞാനം. അതും ജാഗ്രത തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് കാര്യകാരണങ്ങൾക്ക് സമാനാധികരണം ഒരധികരണമായിരിക്കണം. എല്ലാത്തിനും അധികരണമായിരിക്കുന്ന ജാഗ്രത എന്ന് പറയുന്ന ഈ അവസ്ഥയാണ്. എന്നുള്ള നിയമമുള്ളതുകൊണ്ട് ഇവിടെ അസത്യം എന്ന് ബോധിക്കുന്നതിന് ഉള്ള ഉപായങ്ങൾ, അസത്യം എന്നുള്ള ബോധം, അത് ജാഗ്രത തന്നെ സംഭവിക്കണം. വേറൊരു അവസ്ഥയിൽ പോയി സംഭവിക്കേണ്ട കാര്യം ഇല്ല. ഈ കർണങ്ങളെല്ലാം ആശ്രയിച്ചിട്ടാണ് ജാഗ്രതയിലെ ശരീരം, ജാഗ്രതയിലെ ബുദ്ധി, ജാഗ്രതയിലെ മനസ്സ്, ജാഗ്രതയിലെ വിചാരം, ജാഗ്രതയിലെ നിധിധ്യാസനം, എല്ലാം ജാഗ്രതയിലാണ്. ഇതിനെല്ലാം ആശ്രയിച്ചുണ്ടാകുന്ന ഒരറിവ്, അസത്യം എന്ന് ബോധിപ്പിക്കുന്ന അറിവ് ജാഗ്രതയിൽ തന്നെ സംഭവിച്ചേ പറ്റും. അതിന് പിന്നെ സ്വപ്നത്തിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ സുഷുപ്തിയിൽ പോകാൻ പറ്റുമോ? അതിന് പ്രത്യേകിച്ച് വേറൊരവസ്ഥയില്ല. അസത്യം എന്ന് ബോധിക്കുന്നതിന് അവസ്ഥയില്ല. ജീവന് പല അവസ്ഥകളുമുണ്ട്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മൂർച്ച, സമാധി, പല അവസ്ഥകളുമുണ്ട്. പക്ഷെ അസത്യം ഒന്ന് ബോധിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കണം. അതിന് മറ്റൊരവസ്ഥയുടെ ആവശ്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ ആ സ്വപ്നം അസത്യമാണെന്ന് അവിടെ ബോധിച്ചൂടെ? ആ, അവിടെയും ബോധിക്കാം. അതുകൊണ്ടെന്താ പ്രയോജനം? എന്താ പ്രയോജനം? ആ, അത് ജാഗ്രത പ്രയോജനമില്ല. കാരണം ജാഗ്രതയിൽ നേരത്തെ തന്നെ അത് സമർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സ്വപ്നാനുഭവങ്ങളും അസത്യമാണെന്ന് ബോധിക്കുകയാണ് ജാഗ്രതയിൽ. ഇന്നതൊന്നില്ല. അതുകൊണ്ടവിടെ ഗുരുവും ശാസ്ത്രവും ഞാനും എല്ലാം ഉണ്ടായാലും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതെല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നു. അതേസമയം ജാഗ്രതയിൽ എന്ത് വരുന്നു? ഇതിനെല്ലാം ആശ്രയിച്ചിട്ട്, ഉപായങ്ങളെല്ലാം ആശ്രയിച്ചിട്ട് ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നു. അപ്പൊ ജാഗ്രതയിൽ അതിൻ്റെ ആവശ്യം. ഇനി അങ്ങനെയല്ല, ജാഗ്രതയിൽ ഇത് അസത്യമാണെന്ന് ബോധിച്ചു, ഇതുകൊണ്ട് സുഷുതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ പിന്നെ ജാഗ്രതയിൽ ഒക്കെ ബോധിച്ചിട്ട് എന്താ കാര്യം? ആ, സുഷുതിയിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ ജഗത്തിൽ സത്യത്വ ബോധമില്ല. ജഗത്തിൽ സത്യത്വ ബോധം വരുന്നിടത്താണ് വിചാരം ആവശ്യമായി വരുന്നത്, ശ്രവണാദി സാധനങ്ങൾ ആവശ്യമായി വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ ബാധയും ആവശ്യമായി വരുന്നത്. സുഹൃത്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജഗത് സത്യത്വ ബോധമില്ല, സംസാര അനുഭവമില്ല, അല്ലെങ്കിൽ ജഗത് ഭ്രാന്തിയില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഇല്ല. അത് കേവലം ആത്മസ്ഥാനമാണ് എന്നടുത്ത് പറയും. അതുകൊണ്ട് അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണോ രോഗമുള്ളത് അവിടെയാണ് ചികിത്സയുടെ ആവശ്യമില്ല. രോഗമില്ലെങ്കിൽ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് രോഗം പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ചികിത്സയുടെ ആവശ്യമുണ്ട്. പിന്നെ സമാധിയിലോ, സമാധി അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. സമാധിയിലോ പ്രപഞ്ചത്തിന്റെ സർവസാധാരണമല്ല, അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റും. ബ്രഹ്മം സർവസാധാരണമാണോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ശ്രുതി സർവസാധാരണമാണോ ചർച്ച ചെയ്ത്? ശ്രവണം മനനം നിദ്യാസനം എന്നെല്ലാം പറയുന്നത് സർവ്വസാധാരണ കാര്യമാണ്, എന്നാലും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതെല്ലാം പോട്ടെ, ഇനി ജ്ഞാനം അത് സർവ്വസാധാരണമാണ്, അതിനെ ചർച്ച ചെയ്യുന്നില്ല. സമ്മതമാദികളെന്ന് പറയുന്നതൊക്കെ സർവ്വസാധാരണമാണ്, മുമുക്ഷുത്വ സർവ്വസാധാരണമാണ്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നില്ല. സമാധി മാത്രം ഭയക്കുന്ന എന്തിനാ? ഒന്നുപോലെ എന്ന് പറയുമ്പോ തന്നെ എന്ത് വ്യക്തമായി? ഒന്നല്ല എന്ന്. പ്രപഞ്ചാനുഭവം ഇല്ല. അപ്പൊ ഒന്നല്ലല്ലോ, ഒന്ന് പോലെ എന്ന് പറയുമ്പോ ഒന്നല്ല. ഒന്നല്ലെങ്കിൽ വേറെ വേറെയായി, സുഷുപ്തി വേറെയായി, സമാധി വേറെയായി, മൂർച്ച വേറെയായി. അപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ എന്നായി തോന്നുന്നു. പ്രപഞ്ചാനുഭവം ഇവിടെ എങ്ങും ഇല്ല, ഒരിടത്തും ഇല്ല. അവിടെ സമാധി ചർച്ച ചെയ്യണ്ടേ? അപ്പൊ അവിടെ പിന്നെ സമാധി എന്ന് പറയുമ്പോ എന്താണോ സമാധി എന്നുള്ള പ്രശ്നം വരും. എന്ത് സമാധിയെ കുറിച്ചാണ് അത് ആദ്യം ചിന്തിക്കും. ഏത് സമാധിയെ കുറിച്ചാ പറയുന്നത്? ഏത് സമാധിയിലാണ് ആവശ്യമുള്ളത്? ഏത് സമാധിയിലാണോ, സമ്പ്രജ്ഞാത സമാധിയാണോ അതോ അസംപ്രജ്ഞാത സമാധിയാണോ അതോ നിർബീജ സമാധിയാണോ അതോ നിർവികൽപ്പ സമാധിയാണോ സവികൽപ്പ സമാധിയാണോ എവിടെയാണ്? സമാധികളെ കുറിച്ച് പലതരത്തിൽ പറയുന്നുണ്ട്. എവിടെയാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്? ശബ്ദാനുവിദ്ധ സമാധി, ശബ്ദാനനുവിദ്ധ സമാധി, ഇങ്ങനെയൊക്കെ പലതരത്തിലെ സമാധികളെ കുറിച്ച് പറയും. അതിൽ ഏത് സമാധിയാണ് എന്നുള്ളത് പറയണം. അത് പറയേണ്ടി വരും അവിടെ. ഇതിൻ്റെ അങ്ങനെ ഒരു ഏത് സമാധിയെ ഇപ്പോൾ ഒരാൾ പ്രാപിച്ചിരിക്കുന്നത് എന്ന് ആദ്യം വെളിപ്പെടുത്തേണ്ടി വരും. പിന്നെ ചിന്തിക്കണം അവിടെ ആ സമാധിസ്ഥനായിരിക്കുന്ന ആള് ആ സമാധി കൊണ്ട് കൃതകൃത്യനാണോ. കൃത്യകൃത്യനാണെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെയും ചർച്ചയുടെ ആവശ്യമുണ്ട്. ഇവിടെ ജ്ഞാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്, അതാണ് മുക്തി. അത് സമാധിയിലൊരാൾ കൃതകൃത്യനാണെങ്കിൽ പിന്നെ ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ടി എന്നുവെച്ചാൽ ഒരാൾ സമാധി ഇതെത്തി വീണ്ടും അയാൾ സമാധിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥമാണ് കൃതകൃത്യനല്ല, അയാൾ വീണ്ടും സമാധിക്ക് ശ്രമിക്കുകയാണ്, അയാളുടെ കൃത്യങ്ങൾ കൃതമായില്ല, അയാളുടെ ഡ്യൂട്ടി തീർന്നില്ല, അയാൾ വീണ്ടും ശ്രമിക്കുകയാണ് സമാധിക്ക് വേണ്ടി. അപ്പോൾ അവിടെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് സമാധി, എന്താണ് ജ്ഞാനം, കൊണ്ട് അയാൾ മുക്തനായോ ഇല്ലയോ. ഇനി ഒരാൾ പറയുകയാണ് സമാധി കൊണ്ട് ഞാൻ കൃതകൃത്യനായി, കൃതകൃത്യത ഇവിടെ പറയുന്നത് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുമെന്നാണ്, മറ്റൊന്നുകൊണ്ടും കൃതകൃത്യത സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഒരാൾ പറയുന്നത് സമാധി കൊണ്ട് ഞാൻ കൃതകൃത്യനായി എന്ന് പറഞ്ഞാൽ അവിടെ സമാധി എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ, മറ്റൊന്നും ആയിരിക്കാൻ വഴിയില്ല. സമാധി കൊണ്ട് ജ്ഞാനരൂപത്തിലുള്ള സമാധി കൊണ്ട് അയാൾ കൃതകൃത്യനായെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, വേറൊരവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല. അപ്പൊ ജാഗ്രത മതി, ജാഗ്രതയിൽ തന്നെ ഈ ചർച്ചയെല്ലാം അവസാനിപ്പിക്കാം. എന്നാൽ പിന്നെ ജ്ഞാനത്തിനാണ് നമ്മുടെ പ്രാധാന്യമെങ്കിൽ ഇവിടെ പറയുന്നു ജാഗ്രതത്തിലാണ് ഉപായങ്ങൾ, ജാഗ്രതത്തിലാണ് ജ്ഞാനം, വേറൊരു അവസ്ഥയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. വീണ്ടും സമാധിയെ കുറിച്ച് പറയുന്നു. സമാധിയിലാണോ കൃതകൃത്യനായി എന്ന് പറയുന്നു. അപ്പോൾ അതൊരു മറ്റൊരവസ്ഥയില്ലേ, പറയുന്നതിന് ദോഷമില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ, ജാഗ്രത അവസ്ഥ. ഈ ജാഗ്രത അവസ്ഥ സർവസാധാരണമാണ്. ആ സർവസാധാരണമായിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ ഏറെ അസാധാരണമായ ഒന്നാണ് ജ്ഞാനം. അതുകൊണ്ട് അതിനെ പറയാം എന്താണോ അത് തുരിയ അവസ്ഥയാണ് എന്ന് പറയാം. അല്ലാതെ സർവസാധാരണമല്ലല്ലോ. ഈ ജാഗ്രത അവസ്ഥയിലിരിക്കുന്നവരാരും തന്നെ തത്വനിശ്ചയത്തോടുകൂടി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അത് ഈ മൂന്നിനും അപ്പുറമുള്ള ജാഗ്രത സ്വപ്ന സുഷുപ്തികളുള്ള അപ്പുറമുള്ള തുരിയമാണ്. നാലാമത്തേതായ ഒരവസ്ഥയാണ്. ആ നാലാമത്തെ അവസ്ഥയിൽ ഈ ജാഗ്രത ബാധിക്കപ്പെടുന്നു എന്ന് പറയാം, തെറ്റില്ല. അപ്പൊ അവിടുത്തെ ആ നാലാമത്തെ അവസ്ഥ എന്തായി? ഞാനും തന്നെയാണ്. അവിടെ ജഗത്ത് ബാധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടിത് പലതരത്തിൽ പറയും. ചിലടത്ത് പറയും ജാഗ്രത കഴിഞ്ഞ് പിന്നെ തുരിയനിലേക്ക് പോകണം. ചിലടത്ത് പറയും അങ്ങനെയല്ല, ഇത് ജ്ഞാനമാണ്, ജ്ഞാനം കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത്, മുക്തിജ്ഞാനം കൊണ്ടാണ് സാധിക്കേണ്ടത്. ജ്ഞാനമാണെങ്കിലും തുരിയനിൽ പോയാലേ പറ്റൂ, ഇങ്ങനെയെല്ലാം പറയും. അപ്പൊ അദ്വൈത മതം അനുസരിച്ച് അതിങ്ങനെ മനസ്സിലാക്കാം, ജ്ഞാനം തന്നെയാണ് തുരിയൻ. അതിനെ ഒരു അവസ്ഥയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തുരിയാവസ്ഥ. അപ്പൊ ജ്ഞാനം വിട്ടൊരു തുരിയാവസ്ഥ. അതുകൊണ്ടാണ് നിർബീജ സമാധിയിൽ അസംപ്രജ്ഞാത സമാധിയിൽ എത്തിച്ചേർന്നാലും അങ്ങനെ എത്തിച്ചേരുന്ന സമാധിയിൽ എത്തിച്ചേരുന്ന ആ യോഗിയും മുക്തനല്ല എന്ന് അദ്വൈതി പറയുന്നത് കൊണ്ടാണ്. എത്ര കടുത്ത സമാധി ആയാലും ശരി, മുക്തി സാധ്യം അല്ല. സമാധി പ്രിയന്മാർക്ക് നിരാശ വരരുത്. ഇതിങ്ങനെയാണ് അദ്വൈതി പറയുന്നതാണ്. അല്ലെങ്കിൽ അവിടെ സമാധി എന്തായി സ്വീകരിക്കണം? ജ്ഞാനമായിട്ട് സ്വീകരിക്കണം, അദ്വൈതമനുസരിച്ച്. ഇവിടെ വ്യത്യാസമില്ല. അതുതന്നെയാണ് തുരിയം, അതുതന്നെയാണ് സമാധി, അതുതന്നെയാണ് നിർവികൽപ്പ സമാധി. ഇവിടെ നിർവികൽപ്പമായിട്ട് ഇരിക്കാൻ ഒന്നിനേ കഴിയും. ഏതിന്? ആത്മാവിന്. ഇപ്പം നിർവികൽപ്പ സമാധി എന്ന് പറയുന്നതും അത് തന്നെയാണ്. മറ്റെന്തിനെങ്കിലും ഇവിടെ നിർവികൽപ്പമായിരിക്കാൻ പറ്റും, ബാക്കി സർവവും വികല്പങ്ങളാണ്. ആത്മാവിന് മാത്രമേ ഇവിടെ നിർവികൽപ്പമായിരിക്കാൻ പറ്റും. അപ്പം നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ. അതാണ് അദ്വൈതത്തിൽ അങ്ങനെയൊക്കെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ തലവേദന കൂടും. അതാണ് അതിൻ്റെ ദോഷം. അതുകൊണ്ട് ഇവിടെ ഭാഷകാലം പറയുന്ന ഈ വേദാദി പ്രപഞ്ചം ആദ്യം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സന്ധ്യാശ്രയ സർഗം സ്വപ്ന സർഗം അതാ സത്യമല്ലെന്നാണ് ഇതുവരെ പറഞ്ഞത്. സ്വപ്നാദി സർഗം സത്യമല്ല. ഏതുപോലെ സത്യമല്ല? ഈ ജാഗ്രതത്തിലെ ലോകം പോലെ അത് സത്യമല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വീണ്ടും കടന്നു വന്നു ജാഗ്രത്തിലെ ലോകം പോലെ സത്യമല്ലെന്ന് പറഞ്ഞാൽ ജാഗ്രത്തിലെ ലോകം സത്യമാണ് പറയുന്നു. അതുമല്ല വേദാദി സർഗസ്യാപി ആത്യന്തിക സത്യം, അതിനും അങ്ങനെ ഒരു പരമാർത്ഥിക സത്യത്വമില്ല. അത് ഈ വേദാദി സർഗത്തിലിരുന്നു കൊണ്ട് തന്നെ അത് ബോധിക്കാം ഇത് അസത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് സർവജന അനുഭവമാണ് ഇത് സത്യം എന്നുള്ളത്. പക്ഷെ അസാധാരണമായ അനുഭവമാണിത് അസത്യമാണെന്നുള്ളത് അതറിയാൻ ശ്രമിക്കുന്നവന് മാത്രമേ അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ. പ്രതിപാദിതം ഹി തദന്യത്വം ആരംഭണ ശബ്ദാദ്ഭീത്യത്ര സമസ്തസ്യ പ്രപഞ്ചസ്യ മായാമാത്രത്വം. അതുകൊണ്ട് മായാമാത്രം എന്ന് പറയുന്നത് സ്വപ്നത്തിന് വേണ്ടി മാത്രം പറയുന്നില്ല, ഈ ലോകം അങ്ങനെ തന്നെ അസത്യമാണ്. ഇത് ആരംഭണത്താകരണത്തിൽ ചർച്ച ചെയ്തു. പ്രാക്തു ബ്രഹ്മാത്മത്വ ദർശന ദ്വേദാദി പ്രപഞ്ചോ വ്യവസ്ഥിത രൂപോ ഭവതി. പിന്നെ ഈ ജാഗ്രതനെ സംബന്ധിച്ച് ഇതിനൊരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതി ഏതുവരെ? ബ്രഹ്മാത്മത്വ ദർശനം വരെ, അദ്വൈത ദർശനം വരെ. അദ്വൈത ജ്ഞാനം, അദ്വൈത അനുഭവം, അദ്വൈത ദർശനം, അദ്വൈത ബോധം എല്ലാവരും അർത്ഥത്തിലാണ്. ആ ദർശനം ഉണ്ടാകുന്നതുവരെ ഇതിനൊരു വ്യവസ്ഥിതിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു കാര്യകാരണ ബന്ധമുണ്ട്. അതായത് ഇതിൽ അനുഭവിക്കുന്ന സത്യത്വത്തെ ആശ്രയിച്ച് വരുന്ന എല്ലാം ഉണ്ട്. സത്യത്വത്തെ ആശ്രയിച്ചിട്ടാണ് കാര്യകാരണ ബന്ധം. സത്യത്വ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് മൃത്തിനെ സത്യമായി കാണുന്നു, ഘടത്തെയും സത്യമായി കാണുന്നു. അതുകൊണ്ട് രണ്ടും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. കുലാലിനെ സത്യമായി കാണുന്നു, അതുമായിട്ടുമുണ്ട്. ദണ്ഡചക്രങ്ങൾ എല്ലാം സത്യമായി കാണുമ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധമുണ്ട്. ഈശ്വരനും ജഗത്തുമായിട്ട് കാര്യകാരണ ബന്ധമുണ്ട്. ആ ജഗത്തിനെ സത്യമായി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ജന്മാദ്യസ്യത എന്നെല്ലാം പറയേണ്ട ആവശ്യമാണ്. പക്ഷെ ഇത് അസത്യമെന്നറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ബ്രഹ്മാത്മത്വ ദർശനാ പ്രാക്. ആ ബ്രഹ്മാത്മത്വ ദർശനത്തിൽ പിന്നെ ഇവിടെ യാതൊരു വ്യവസ്ഥിതിയില്ല. അസത്യമായാലും പിന്നെന്താ വ്യവസ്ഥിതി? ഈ ജഗത്തിന്റെ നിലനിൽപ്പ് തന്നെ വാസ്തവമല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താ സത്യമായിട്ടുള്ള കാര്യകാരണ ബന്ധവും മറ്റും? നമ്മുടെ നിമിത്ത നൈമിത്തിക ഭാവങ്ങൾ, ഹേതു ഹേതുമദ്ഭാവം, ഇതൊക്കെ ലോകത്ത് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് പറയുന്നത് ഇത് സത്യമാണോ? ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചാണോ? ജഗത് കർത്താവാണ് ഈശ്വരൻ. ഇതെല്ലാം പറയുന്നത് ബ്രഹ്മാത്മീകത്വ ജ്ഞാനത്തിന് പൂർവം ഉള്ള വ്യവസ്ഥിതിയെ സ്വീകരിച്ചുകൊണ്ടാണ്. ഭാഷകാരൻ പറയുന്നു അങ്ങനെയാണ്. മറിച്ചാണെങ്കിലോ ഇവിടെ യാതൊരു വ്യവസ്ഥിതിയില്ല. ഇത് അവ്യവസ്ഥിതമാണ്, അസത്യമാണ്. കേവലം ഭാനം മാത്രമാണ്, പ്രതീതി മാത്രമാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കേവലം പ്രതീതമായിരിക്കുന്ന ഒന്നിൽ കാര്യകാരണ ഭാവം ആവശ്യമില്ല. അതായത് രജ്ജുവിൽ കേവലം പ്രതീതമായിരിക്കുന്ന ആ സർപ്പത്തിന് മാതാവും പിതാവും ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവിടെ വ്യവസ്ഥിതി ഒന്ന് ഒരു വ്യവസ്ഥിതിയുടെ ആവശ്യമില്ല. അത് അവ്യവസ്ഥിതമാണ്. അത് കാര്യകാരണ നിയമങ്ങൾക്ക് അന്തർഭവിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് രണ്ടും മനസ്സിലാക്കണം. ബ്രഹ്മാത്മത്വ ദർശനം ഉണ്ടാകുന്നതുവരെ ഈ ജാഗ്രതത്തിന്റെ സ്ഥിതി വേറെ, സമ്യജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജാഗ്രതത്തിന്റെ സ്ഥിതി വേറെ. അതുകൊണ്ടാണ് ഇതിനെ തുരിയ അനുഭവം എന്നൊക്കെ പറയുന്നത്. സമ്യജ്ഞാനം, അത് നമ്മൾ ഈ സമ്യജ്ഞാനത്തിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ച് സമ്യജ്ഞാനത്തിനെ തന്നെ പല സന്ദർഭങ്ങളും പല രീതിയിൽ വ്യാഖ്യാനിക്കും. അല്ലേ. സമ്യജ്ഞാനം എന്ന് പറയുന്നത് അതിനെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ ജഗത്തിന്റെ വ്യവസ്ഥിതിയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ല. കാരണം സമ്യജ്ഞാനത്തിൽ ഇവിടെ ജഗത്ത് വേറിട്ടുണ്ടോ? ഇല്ലാത്ത ജഗത്തിന്റെ വ്യവസ്ഥിതി എന്തോന്നു? ഒരു ജഗത്തുണ്ടെങ്കിലല്ലേ പിന്നെ അതിന്റെ വ്യവസ്ഥിതിയെ കുറിച്ച് ഇവിടെ തത് അനന്യത്വ അധികരണത്തിൽ തന്നെ പറയുന്ന എന്താണ്? മൃത്തിൽ നിന്ന് വേറിട്ടൊരു പാത്രം ഇല്ല. പിന്നെ പാത്രത്തിന്റെ വിശേഷതകളെ കുറിച്ച് അതിലെന്താ വ്യവസ്ഥിതി എന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സമ്യജ്ഞാനത്തെ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സമ്യജ്ഞാനത്തെ അങ്ങനെയാണ് നമ്മൾ ഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ജ്ഞാതേ ദ്വൈതം എന്ന വിദ്യത്തെ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ദ്വൈതം ഇല്ല. അപ്പൊ പിന്നെ ദ്വൈതത്തിന്റെ സത്യത്വം അസത്യത്വം ദ്വൈതത്തെ ആശ്രയിച്ചുള്ള അത്തരം വ്യവഹാരങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. അതില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമ്യജ്ഞാനത്തെ കുറിച്ച് ഒരാളുടെ സമ്യജ്ഞാനത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് തത്വദൃഷ്ടിയിലല്ല പിന്നെ പറയുന്നത്, കേവലം വ്യാവഹാരിക ദൃഷ്ടി പറയുന്നു. ആ ജ്ഞാനം ഉണ്ടായവൻ, അവൻ്റെ ജന്മം, അവൻ്റെ പ്രാരബ്ധം, അവൻ്റെ ജീവിതം, ഇത്തരം കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതാണോ? അവൻ്റെ പ്രാരബ്ധം അനുസരിച്ച് ആണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു വ്യാവഹാരിക തലമുണ്ട്. ആ വ്യാവഹാരികമായ യാഥാർത്ഥ്യമുണ്ട്, വ്യവസ്ഥിതിയുണ്ട്. പരമാർത്ഥിക ദൃഷ്ടി പറയും പറയും പ്രാരബ്ധം പുനഃസഞ്ചിതം ആഗാമി. എന്തുകൊണ്ട്? കർമാപ്യസത്. കർമ്മം തന്നെ അസത്തായിരിക്കെ പിന്നെ പ്രാരബ്ധത്തിനവിടെ എന്തെങ്കിലും വിശേഷതയുണ്ടോ? സഞ്ചിതത്തിന് എന്തെങ്കിലും ഉണ്ടോ? ആഗാമിക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഏത് ദൃഷ്ടിയിൽ ആ തത്വജ്ഞാനത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന സമ്യക് ദൃഷ്ടി എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ഇല്ല. പക്ഷെ ആ സമ്യജ്ഞാനത്തെ തന്നെ ഇങ്ങനെയും വിശദീകരിക്കാം. തസ്യ താവദേവചിരം യാവന്ന വിമോക്ഷി യഥ സത്സമ്പത്സി എന്നുള്ള ഇത്തരം സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ വിശദീകരിക്കുകയാണ്. ഒന്ന് പരമാർത്ഥികമായി ആത്മതലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനത്തെ വിശദീകരിക്കും, മറ്റൊന്ന് പ്രപഞ്ചതലത്തിൽ നിന്നുകൊണ്ട് അതിനെ വിശദീകരിക്കും. ആ വ്യത്യാസം കൊണ്ടാണ് ഇത് വരുന്നത്. അതായത് എങ്ങനെ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് മൃത്തിനെ തന്നെ പാത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് പല ഉപയോഗമുള്ള സാധനമാണ്. ജലം കൊണ്ടുവരാനും പാകം ചെയ്യാനും എല്ലാം ഉള്ള ഒരു ക്ഷമത അതിനുണ്ട്. മറിച്ച് അതിനെ കേവലം മൃത്തിൻ്റെ ദൃഷ്ടി നോക്കി തത്വദൃഷ്ടിയിലാണ് അറിയണമെങ്കിൽ അത് മൃത്ത് മാത്രമാണ്, അത് പാത്രമേ അല്ല. അപ്പോൾ അവിടെ ഈ ജലാഹരണാദി ക്രിയകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. മൃദൃഷ്ടിയിൽ പാത്രദൃഷ്ടിയിൽ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും. ഇവിടെ അവ്യവസ്ഥിതമെന്ന് പറയുന്നതാണ് പാരമാർത്ഥിക ദൃഷ്ടിയിൽ. സന്ധ്യാശ്രയസ്തു പ്രപഞ്ച പ്രതിദിനം ബാധ്യതയേകി. പക്ഷെ സ്വപ്നപ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ജാഗ്രത കൊണ്ട് തന്നെ ബാധിക്കപ്പെടുന്നു. ജാഗ്രത് പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയല്ല, സാറിന് പറയുന്നതാണ് ജാഗ്രത് പ്രപഞ്ചം സ്വപ്നം കൊണ്ട് ബാധിക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. ബാധിക്കപ്പെടുന്നില്ലേ? ജാഗ്രത് പ്രപഞ്ചം സ്വപ്നം കൊണ്ട് ബാധിക്കുന്നില്ലേ? ഉം ഈ ജാഗ്രത് പ്രപഞ്ചം, ഇവിടുത്തെ ഈ ജാഗ്രത് പ്രപഞ്ചം, ഇപ്പം നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത് പ്രപഞ്ചം സ്വപ്നം കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല എന്നാണ്. അവിടെ ചിന്തിക്കേണ്ടത് എന്താണ് ബാധിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യമെന്നാണ്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണെങ്കിൽ ജാഗ്രത കൊണ്ട് എങ്ങനെയാണോ സ്വപ്നം ബാധിച്ചു, അതുപോലെ സ്വപ്നത്തുകൊണ്ട് ജാഗ്രതവും രണ്ടും ഒരുപോലെ തന്നെ. എന്തുകൊണ്ട് ജാഗ്രതത്തിൽ ഈ ജാഗ്രത അവിടെയില്ല, ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാം അത് ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്വപ്നത്തിലായിരുന്നു, അത് അനുഭവം അങ്ങനെയാണല്ലോ. അനുഭവം അങ്ങനെയാണ്. ആ തരത്തിൽ ഇല്ലായ്മ, അതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ എഴുതി വരും എന്താണ്, ഈ അവസ്ഥകളെല്ലാം പരസ്പരം ബാധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥ ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ സുഷുപ്തി, ഇതിനെ ഏതിനെങ്കിലും ബാധിക്കാൻ പറ്റുമോ? ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, അവിടെ അത് ഇല്ല എന്നർത്ഥം. അല്ല, ബാധ എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ടുള്ള സത്യത്വ ബുദ്ധി കൊണ്ട് സംഭവിക്കുന്ന ബാധ. അസത്യത്വ ബുദ്ധിയാണെങ്കിൽ അതെവിടെ സംഭവിക്കൂ? ജാഗ്രതയിലെ സംഭവിക്കും. സ്വപ്നത്തിൽ ഒരു ശാസ്ത്രവും ഒരു ഗുരുവും ഒന്ന് ഉപദേശിച്ച് അവിടെ ബാധ സംഭവിച്ചൂടെ? ബാധ സംഭവിക്കാം സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ ഗുരു വരുന്നു, ആത്മവിദ്യ ഉപദേശിക്കുന്നു, അയാൾ അറിയുന്നു ഇതൊക്കെ അസത്യമാണോ, മുക്തനാണെന്നറിയുന്നു. അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചൂടെ? സ്വപ്നത്തിൽ സംഭവിക്കാം. വ്യാകരണത്തിൽ ഗുരു വരാമെങ്കിൽ സ്വപ്നത്തിലും വരാം, ശാസ്ത്രം വരാമെങ്കിൽ അവിടെയും വരാം, ഉപദേശവും വരാം. വ്യാകരണത്തിൽ ആത്മജ്ഞാനം വരാമെങ്കിൽ സ്വപ്നത്തിലും വരാം. അതാർക്കും തടയാൻ പറ്റത്തില്ല. സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ സംഭവിക്കാം. സ്വപ്നത്തിലും പറയാം ഈ ജഗത്ത് അസത്യമാണ്, ബ്രഹ്മമാണ് സത്യം. ഇതൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കാം. അത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രത് പ്രപഞ്ചത്തിന്റെ ബാധ അത് സ്വപ്നത്തിൽ സംഭവിക്കില്ല. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രത് പ്രപഞ്ചത്തിന്റെ ബാധ ഇവിടെ തന്നെ സംഭവിക്കും. നമുക്കിപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് സ്വപ്ന പ്രപഞ്ചമല്ല, ജാഗ്രത് പ്രപഞ്ചമാണ്. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ജാഗ്രത് പ്രപഞ്ചമാണ്. നമ്മളെ അനുഭവിക്കുന്ന ബന്ധനം എന്ന് പറയുന്നത് ജാഗ്രത് പ്രപഞ്ചമാണ്. നമ്മളുടെ കൽപ്പനയിലിരിക്കുന്ന മുക്തി എന്ന് പറയുന്നത് ജാഗ്രതത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിഹാരം എവിടെ തന്നെ സംഭവിക്കണം? ജാഗ്രത. സ്വപ്നത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അതിവിടെ തന്നെ സംഭവിക്കണം. അതിന് വേറെ ഒരു സ്ഥാനവും പോരാ. സുഷുപ്തി പോരാ, സ്വപ്നം പോരാ, മറ്റൊന്നും പോരാ, ഇവിടം തന്നെ വേണം. ഇവിടെ തന്നെ അത് ബോധിക്കണം. ഇത് മതി, ഇവിടം തന്നെ വേണമെന്നുള്ളത് മാത്രമല്ല, ഇത് മതി, ജാഗ്രത മതി. ഈ ജാഗ്രതയിൽ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ബോധത്തിനാണ് പറയുന്നത് ബാധ എന്ന് പറയുന്നത്. ജഗത്ത് ബാധിതമായി എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ജാഗ്രതയിലാണ് ഗുരു പറയുന്നത് എന്താണ്, ഞാൻ മുക്തനാണ്. ജാഗ്രതയിലേ പറയുന്നു, സ്വപ്നത്തിലാണോ പറഞ്ഞത്, സുഷുപ്തിയിലാണോ പറഞ്ഞത്? ജാഗ്രതയിലിരിക്കുന്ന ശിഷ്യനോട് പറയുന്ന ജാഗ്രതയിൽ തന്നെയാണ് മുക്തിയെ കുറിച്ച് പറയുന്നത്, വേറൊരു അവസ്ഥയിലല്ല. അതുകൊണ്ട് അതൊക്കെ ജാഗ്രതയിൽ തന്നെ സംഭവിക്കുന്നു. അതോ വൈശേഷികം ഇതം സന്ധ്യസ്യ മായാമാത്രത്വം ഉചിതം. അതുകൊണ്ടാണ് ഇവിടെ സന്ധ്യ എന്നുവെച്ച സ്വപ്നം, സന്ധ്യേഭവം, സന്ധ്യം, സ്വപ്നം, മായാമാത്രത്വം കേവലം മിഥ്യയാണ് എന്ന് ഇവിടെ വിശേഷിച്ച് പറഞ്ഞത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ്. ജാഗ്രതയിലെ മിഥ്യാത്വത്തെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വപ്ന മിഥ്യാത്വത്തെ കുറിച്ച് പറഞ്ഞത്. അതിനെ ദൃഷ്ടാന്തമായി ചിന്തിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ്. ജാഗ്രതത്തിലെ എല്ലാം ഇവിടെയാണ് ജാഗ്രതത്തിലാണ്. അപ്പോ ഈ ശ്രുതിയെ ഈശ്വര ഉത്തമമായി എടുക്കാതെ ഒരു ഋഷിയുടെ അനുഭവം എന്ന് മാത്രമേ എടുത്തു കഴിഞ്ഞാൽ ഇന്നും ആ ശ്രുതിന്റെ ആവശ്യമില്ലാതെ ശ്രോതാവിക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. ശ്രോതാവിന് അവന്റെ അനുഭവത്തെ മാത്രം ശ്രുതി കാണിച്ചുകൊണ്ട് ബോധിപ്പിക്കാൻ പറ്റില്ല. അതിപ്പോ ശ്രുതി എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. അതിനെക്കുറിച്ച് വേറെ വികല്പത്തിന്റെ ആവശ്യമില്ല. അത് മനുഷ്യൻ പറഞ്ഞതന്നെ. അതിൽ പിന്നെ അത് വേറെ ആരെങ്കിലും പറഞ്ഞാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. മനുഷ്യൻ പറഞ്ഞു അല്ല ഒരാൾ പറയണ, അത് ഈശ്വരൻ പറഞ്ഞെന്ന് വെച്ചാൽ അത് മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ പറഞ്ഞതന്നെ. അല്ലാതെ ശ്രുതിയെ പറയുന്ന ഈശ്വരൻ പിന്നെ ഏതുപോലെ ഇരിക്കും? നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് കുരങ്ങിനെ പോലെയോ പാളയെപ്പോലെയോ പോത്തനെ പോലെയൊന്നും അല്ല ഇരിക്കുന്നതല്ല. അത് മനുഷ്യൻ തന്നെ, മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ തന്നെയാണ് ശ്രുതി പറഞ്ഞത്. കാരണം അത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ അച്ഛൻ മോനോട് പറഞ്ഞു എന്നല്ല ശ്രുതി തന്നെ പറയുന്നത്. അച്ഛൻ എന്താ മനുഷ്യനല്ലായിരുന്നു? തത്വമസി ശേതകേതോ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ മകനോട് പറഞ്ഞാണ്. ഉപനിഷത്ത് തന്നെ, അതിനാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതല്ലേ പറയുന്നത് ഉപനിഷത്തം ഭോ ബ്രൂഹി, ഞാൻ താ നിന്നോട് ഉപനിഷത്ത് പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ പറയുന്നത്. പിന്നെ അതിന് ഉപനിഷത്ത് എന്നല്ല എന്തെന്ന് വിളിക്കും? പഴയതല്ല ഇത്, പഴയതല്ല. ഇന്ന് ശ്രോതാവിന്റെ അനുഭവത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ശ്രുതിയിലുള്ള അച്ഛൻ പറഞ്ഞു കൊടുത്തത് പോലെ ഇന്ന് ശ്രോതാവിന്റെ അനുഭവത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത് ഈ സത്യത്തെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നു. ഇപ്പൊ ഇത് സത്യമാണ് അസത്യമാണ് നിത്യമാണ് സംസാരമാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന മുഴുവൻ ആരാ? ശ്രുതിയാണോ പറയുന്നു? ഈ പറയുന്ന മുഴുവൻ ശങ്കരാചാര്യ പറയുന്നു. ഒരു മനുഷ്യനാണ്, ചരിത്ര പുരുഷനാണ് ഈ പറയുന്ന മുഴുവൻ. അല്ല ശ്രുതി ഇതുവരും പറയുന്നുണ്ടോ? ഈ പറയുന്ന മുഴുവൻ പറയുന്നു മനുഷ്യൻ തന്നെ. മനുഷ്യന്റെ വാക്കുകൊണ്ട് പറഞ്ഞത് തന്നെ അത് എഴുതി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇത് പണ്ട് പറഞ്ഞതും മനുഷ്യൻ തന്നെ, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യന്മാർ തന്നെ. ശങ്കരാചാര്യനും മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയാനും എഴുതാനും എല്ലാം പറ്റിയത്. ഈ പറയുന്ന മുഴുവൻ മനുഷ്യൻ തന്നെയാണ്. അത് അന്ന് ഇന്നും എന്നുള്ള വ്യത്യാസമില്ല. ഇത് ഇങ്ങനെയൊക്കെ പറയാൻ മനുഷ്യനെ സാധ്യമാകും. അത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ എന്നേ അതിന് അർത്ഥം കൊടുക്കാൻ പറ്റും. അല്ലാതെ പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ ഏത് രൂപത്തിലിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ഈ പറഞ്ഞ ഈശ്വരൻ കറുത്തിരുന്നു വെളുത്തിരുന്നു, പുരുഷനാണോ സ്ത്രീയാണോ, എത്രയടി നീളം എത്ര കിലോ വെയിറ്റ് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ മനുഷ്യരാണ്. പിന്നെ അത് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യരെ നമുക്ക് ഈശ്വരനെന്ന് പറയാം. അവർക്ക് ഈശ്വരീയമായ അറിവുണ്ടായിരുന്നു. ഇതിനപ്പുറം പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. അല്ലാതെ പറഞ്ഞാൽ അത് ശുദ്ധ അബദ്ധമായി പോകും. അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഇത് ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? തന്റെ ഈ അഭിപ്രായം മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നില്ലേ? അത് പറയുന്നു. അപ്പൊ ഈ ശ്രുതിയെ ആശ്രയിച്ചുകൊണ്ടല്ലേ അദ്ദേഹത്തിനും സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ? അല്ല, അതിപ്പോ ഈ ശ്രുതി ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാലേ, ഇപ്പൊ തന്റെ കയ്യിൽ ഒരു സിദ്ധാന്തം, തന്റെ തന്നെ സിദ്ധാന്തമാണ്. അപ്പോ ആ സിദ്ധാന്തത്തെ ഒരു സദസ്സിൽ മറ്റുള്ളവർ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ഇത് ശ്രുതി ശ്രുതി ശ്രുതി. ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇത് ഈശ്വരൻ പറഞ്ഞാണ്. സിദ്ധാന്തത്തിന് സ്വയം നിലനിൽപ്പില്ല എന്ന് പറയുന്നത് ഏത് ഈ സിദ്ധാന്തത്തിന് സ്വയം സ്വന്തം ബലത്തിൽ നിൽക്കാൻ പറ്റില്ല, സ്വന്തം കാലത്ത് നിൽക്കാൻ പറ്റില്ല. അതിന്റെയൊക്കെ ആവശ്യം വരുന്നത് ഒരു കാലത്തിന്റെ ആവശ്യം, കാലത്തിന്റെ ആവശ്യമാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തില് വിദ്വാൻമാരെല്ലാവരും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അവർക്ക് ശ്രുതിയെ സ്വീകരിക്കണം. ശ്രുതി എന്ന് പറയുന്നത് സർവസമ്മതമായി അംഗീകരിച്ചിരിക്കുകയാണ്. എന്ത്? അത് ഈശ്വരപ്രോക്തമാണ്. ഈശ്വരപ്രോക്തമാണ് എന്ന് സർവരും അംഗീകരിച്ചിരിക്കുമ്പോൾ അത് ശങ്കരാചാര്യരും അത് സ്വീകരിച്ചേ മതിയാകും. മനുഷ്യനല്ല പറഞ്ഞത്, ദൈവം തന്നെ പറഞ്ഞാണ്. അപ്പൊ അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല, ഇത് സദസ്സിൽ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുക എന്ന് പറയുന്നത് കാലത്തിന്റെ സവിശേഷതയാണ്. അന്നുള്ള വിദ്വാൻമാരുടെ അഭിപ്രായം അതായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു തത്വം ഇല്ലെങ്കിൽ ഇത് എങ്ങനെ സമർത്ഥിക്കാൻ പറ്റും? എല്ലാവരും ഇന്നാരും ഇത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ഇന്നാരും പറയാറില്ല. ശ്രുതി ശ്രുതി എന്ന് നമ്മൾ ഈ ഗ്രന്ഥം പഠിക്കുന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇന്നിപ്പോ ഈ തത്വത്തെ ഉപദേശിക്കുന്നവരല്ല, അവരവരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. ആ പിന്നെ ഇത്രയും പറയും, ഇത് പണ്ട് ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തുമില്ല. ഇന്ന് ശ്രുതിക്ക് ആ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അപൂർവം ചിലർക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഇന്നത്തെ ആൾക്കാർ ഇത് പറയുമ്പോൾ ഇലക്ട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പറയുന്നു. ശ്രുതി എന്ന് പറയാൻ പറഞ്ഞാൽ ആരും അംഗീകരിക്കുന്നു. ശ്രമിക്കുകയാണ് അങ്ങനെ സാധിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ സ്വയം ഒരു സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നു. ഓരോ കാലത്തിന്റെ ആവശ്യം. പണ്ട് ശങ്കരാചാര്യ ശ്രുതി എന്ന് പറഞ്ഞ് ഇന്ന് ഇലക്ട്രോൺ എന്ന് പറയുന്നു, വ്യത്യാസം അതേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലായ ശ്രുതി എന്ന് പറയുന്നതും ശരിയല്ല, ഇതും നമുക്ക് മനസ്സിലായി ഇലക്ട്രോൺ എന്ന് പറയുന്നതും ശരിയല്ല, രണ്ടും ശരിയല്ല. അപ്പൊ അവൻ ഇന്ന് ഇന്നത്തെ ഇതൊക്കെ ഒരാള് മനസ്സിലാക്കി പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ആരും അംഗീകരിക്കില്ല, കാലം മാറിപ്പോയി. അപ്പൊ ഇത് ഇന്നുള്ളവർ പറയുമ്പോഴത്തേക്ക് അവരവരുടെ യുക്തിയും അനുഭവവും പിന്നെ പൂർവാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം അതിനെ കൂട്ടുപിടിച്ച് പറയാമെന്നുള്ളതല്ലാതെ ശ്രുതി പ്രമാണമെന്നുള്ളതിനെ ഇന്ന് ആരും അംഗീകരിക്കത്തില്ല. ഇന്നത്തെ സമൂഹം അത് അംഗീകരിക്കും. പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല, അന്ന് ശ്രുതിയാണ് പ്രമാണം, വേറൊന്നും പ്രമാണമില്ല. അതേ ഉള്ളു വഴി, വേറെ വഴിയില്ല. എളുപ്പമൊന്നുള്ളതല്ല, കാരണം അന്ന് രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, ആസ്തികന്മാരും നാസ്തികന്മാരും. ബൗദ്ധന്മാരെ പോലെയുള്ളവരെല്ലാം നാസ്തികന്മാര്, വേദത്തെ സ്വീകരിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആസ്തികന്മാര്. അപ്പൊ ഇതെല്ലാം പോയി സംസാരിച്ച് ഉറപ്പിക്കുന്നത് ആസ്തികന്മാരുടെ ഇടയിൽ പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞാലേ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കില്ല. ഒരു സദസ്സിൽ അതിന് അംഗീകാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സിദ്ധാന്തം എവിടെ പോകും? വിദ്വാൻമാരുടെ ഇടയിൽ വിദ്വാൻമാർ അംഗീകരിക്കണ്ടേ? അപ്പൊ അന്നത്തെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയണം. ഇത് അന്ന് വിദ്വത് സദസ്സുകളിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച കാര്യമാണ് ഏറെക്കുറെ. അപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ആരും സ്വീകരിക്കത്തില്ല അതങ്ങനെ. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊന്നുകൂടെ ഉണ്ട്, മനുഷ്യനെ സ്വാധീനിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. ശങ്കരാചാര്യര് ഇത് ശ്രുതി പ്രമാണം എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ അത് വിശ്വസിച്ചിരുന്നിരിക്കാം. അപ്പോ അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞതിനെന്താ തെളിവ്? അതിന് തെളിവ് അന്വേഷിച്ചിട്ടില്ലല്ലോ, അതൊക്കെ വിശ്വസിച്ചത്. അപ്പൊ വിശ്വാസത്തിന് തെളിവിന്റെ ആവശ്യമില്ല, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ ഇതും വിശ്വസിച്ചിരുന്നു, വിശ്വസിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, അല്ല വെറുതെ പറഞ്ഞായിരിക്കില്ല, തന്റെ വിശ്വാസം അനുസരിച്ച് പറഞ്ഞു. ഇന്നത് പറഞ്ഞ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരെല്ലാം അങ്ങനെ ഈശ്വരപ്രോക്തമായ ശ്രുതി പറഞ്ഞതുകൊണ്ട് ഇത് ശരി എന്നുള്ള രീതി ഇന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ശരിയാണ്, പഴയ ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. ദൈവം പറഞ്ഞതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ ഇന്ന് സ്ഥിരബുദ്ധിയുള്ള ആരും അത് സ്വീകരിക്കില്ല, അല്ലാത്തവർ സ്വീകരിക്കും. ചോദ്യം ചെയ്യും, ഏത് ദൈവം പറഞ്ഞു എന്ന് ചോദിക്കും. മറിച്ച് അങ്ങനെയല്ല, ഇത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, ഇത് തന്നെയാണ് പൂർവികന്മാരും പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഇന്ന് പറയാൻ പറ്റും. ഒരു വ്യക്തിയുടെ അനുഭവത്തെ മാത്രം, ഒരു വ്യക്തി പറഞ്ഞാൽ എല്ലാവർക്കും സർവ്വസാധാരണമായി ഉള്ള ഈ അവസ്ഥാത്രയത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തത്വത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, ഇന്നിപ്പോ ആൾക്കാർ അങ്ങനെയൊക്കെയാ പറയുന്നത്. പിന്നെ അത് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവൊക്കെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിട്ടാണ്. അല്ല, തത്വത്തെ സമർത്ഥിക്കാൻ കഴിയുമോ? ബോധിപ്പിക്കുന്നവർക്ക് തത്വത്തെ സമർത്ഥിക്കാൻ കഴിയുമോ? അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിന് നിലനിൽപ്പില്ലല്ലോ. ശ്രുതി എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവനവന്റെ അനുഭവത്തിന് യുക്തിക്കും അനുസരിച്ച് ബോധിപ്പിക്കാനേ പറ്റും. ഇനി അതിന് മറ്റേതെങ്കിലും ഒരു ശാസ്ത്രം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ആശ്രയിക്കാം. അവസ്ഥാത്രയം മാത്രമല്ലല്ലോ ഇവിടെ പല യുക്തികൾ പറയുന്നു. അവസ്ഥാത്രയം മാത്രമല്ല, ഒരുപാട് യുക്തികൾ പറയുന്നുണ്ട്. ഇപ്പൊ അനന്യതര അനന്യത്വം അവസ്ഥാത്രയമല്ലല്ലോ, ഇവിടെ പല പല യുക്തികൾ പറയുന്നു, അനുഭവത്തെ പറയുന്നു. ഇതിനെ മുൻനിർത്തി ആണ് ഇന്ന് ആൾക്കാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ ചില ആൾക്കാർ സയൻസിനെയും പിടിക്കുന്നുണ്ട്, അത് എത്രമാത്രം സഹായിക്കുമെന്നുള്ളത്, സയൻസ് എത്രമാത്രം മുന്നേറി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ തത്വത്തെ ഒരാൾ എത്രമാത്രം ഗ്രഹിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ന് അങ്ങനെ പറഞ്ഞാലേ സമൂഹം സ്വീകരിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞതുപോലെ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. കാരണം ഓരോ മതഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക മതഗ്രന്ഥം, ക്രിസ്തീയ മതഗ്രന്ഥം, ഇതൊക്കെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് അവരിന്ന് സ്വീകരിക്കുന്നില്ലേ? കോടിക്കണക്കിന് ജനങ്ങൾ ദൈവം പറഞ്ഞാണ്. അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങളെ ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നതിന് ആൾക്കാർക്ക് വൈമുഖ്യമൊന്നുമില്ല, ദൈവം പറഞ്ഞാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അവരുടെയൊക്കെ നിലപാട്, ആ വിശ്വാസികളുടെ. അതുപോലെ വേദത്തെ ഇന്നും ആൾക്കാർക്ക് ഇത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വീകരിക്കാം. ഈ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞതെല്ലാം പഴയ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. 12,000 വർഷം മുമ്പുള്ള ദൈവം, കുറഞ്ഞത് 1500 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ദൈവം പറഞ്ഞാണ്. പിന്നെന്താ ദൈവം ഇങ്ങോട്ട് വന്നിട്ട് പറയാത്തതെന്നുള്ള ചോദ്യം വരും. അതുപോട്ടെ, അത് വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം, അത് ലോകം മുഴുവൻ അങ്ങനെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്വൈതം പോലെയുള്ള വിഷയം ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുമ്പോൾ അത് പറയാറില്ല. അവസാന ഭാഗത്ത് അതോ അത് പഴയ സൂത്രം നോക്കാതെ ഞാൻ പറഞ്ഞല്ലേ, ആദ്യത്തെ സൂത്രം, ആദ്യത്തെ സൂത്രം സൃഷ്ടി ആഹഹി, ആ ആഹഹി എന്നുള്ളതിനൂടെ എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? ആഹഹി, അത് ആ സൂത്രത്തിൽ പൂർവക്ഷിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. ഈ സൂത്രത്തിൽ ഇന്നപ്പോൾ അത് സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അവിടെ ആഹി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശ്രുതിയെ കൊട്ടിയിട്ട് പറഞ്ഞ് ചിലരങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനം ഒരു ശ്രുതി പറഞ്ഞു. എന്താണോ അതിനെ ഇവിടെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാന്തത്തിനനുസരിച്ച് പറയുന്നത്, അതൊരു ഉദ്ധരണിയാണ് ആഹഹി എന്ന് പറയുന്നത്. ആ സൂത്രഭാഗത്തെ ഇങ്ങോട്ടെടുത്ത് അതിനെ പൂർവപക്ഷമാക്കിയിട്ട് ഇവിടെ സിദ്ധാന്തമായി അതിനെ സിദ്ധാന്തത്തിനനുസരിച്ച് അതിൻ്റെ താല്പര്യം ഇതാണ്. അതിൻ്റെ താല്പര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പറയുന്നുണ്ട്, സൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്, ഇത് രണ്ടും പറയുന്നുണ്ട്, ആ ഇല്ലാന്നും പറയുന്നുണ്ട്. അതിനെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് ഇന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഈ സൂത്രത്തിലുള്ള കാര്യമല്ല അത്, പൂർവപക്ഷ സൂത്രം അത്. അതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ സിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കുന്നു. അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പര അവിധ്യാനാത്തു തിരോഹിതം തദോഹ്യസ്യ ബന്ധവിപര്യയോ.